കൃഷ്ണസ്യ കൃതി. അവിടെ കൃതി എന്ന് പറയുന്നത് കൃദന്തമാണ്. കൃദന്തം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക. കൃദന്തത്തിന്റെ യോഗത്തിൽ ഷഷ്ടി ഒന്നേതിനാണ്? കർത്താവിന്. കൃഷ്ണനാണ് അവിടെ കർത്താവ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ആ, കൃതി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്, സൃഷ്ടിക്കുന്നത് കൃഷ്ണ. അപ്പൊ സൃഷ്ടി കർത്താവ് കൃഷ്ണൻ. കൃഷ്ണന് ഷഷ്ടി. ജഗത കർത്താ കൃഷ്ണ. അവിടെ കൃദന്തം ഏതാണോ? കർത്ത. അതിന്റെ കർമ്മമാണോ ജഗത്? അപ്പോ ജഗത്ത് കർമ്മമാണ്. കൃദന്തത്തിന്റെ യോഗം വന്നു കർമ്മത്തിൽ. എന്തുകൊണ്ട് ജഗത്ത് കർമ്മമായി? ജഗത്ത് എന്തുകൊണ്ടാണ് കർമ്മമായത്? എന്ത് ക്രിയ? കരണക്രിയ. കർത്ത ചെയ്യുക, പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തിയുടെ കർമ്മം എന്താണ്? ജഗത്താണ്. കർമ്മസഞ്ജ വരുന്ന സൂത്രം എന്താണ്? കർമ്മ. അപ്പോൾ കർമ്മത്തിൽ ഷഷ്ടി വന്നു. ഇപ്പൊ കൃഷ്ണ എന്ന് പറയുന്നത് എന്താ? കർത്ത. ഗുണകർമ്മണി വേഷ്യതേ നേതാ അശ്വസ്യ സൃഗ്നസ്യ സൃഗ്നം. അവിടെ മുഖ്യകർമ്മം ഏതാണ്? അശ്വ. ക്രിയ ഏതാണ്? നയനക്രിയ. അതിന്റെ ഗുണകർമ്മം ഏതാണ്? അതിന് വികല്പമായിട്ട് ഷഷ്ടി വന്നു. ഷഷ്ടി വരാത്ത പക്ഷത്തിൽ ഏത് പ്രവർത്തിക്കുന്നു? ദ്വിതീയ കർമ്മസഞ്ജ വരുന്നത് എങ്ങനെ? ഇത് പ്രധാനപ്പെട്ടതാണ്. കൃതപൂർവി എന്ന് പറയുന്നത് കൃതന്തമല്ല, പിന്നെ എന്താണ്? തദ്ധിതം. തദ്ധിതം നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. പറയുന്നു ഉഭയപ്രാപ്തവും കർമ്മണി. ഉഭയോ പ്രാപ്തി യസ്മിൻ കൃതി തത്ര കർമ്മണ്യേവ ഷഷ്ഠി സ്യാത്. ആശ്ചര്യോ ഗവാം ദോഹു അഗോപേന സ്ത്രീ പ്രത്യയോർ അകകാരയോർ നായ നിയമ. ഭേദിക ബിഭിത്സാവ രുദ്രസ്യ ജഗതഃ ശേഷ വിഭാഷ സ്ത്രീ പ്രത്യേകൈ വിചിത്ര ജഗതഃ കൃതൃ ഹരേ ഹരിണാവ കേചിദവിശേഷേണ വിഭാഷാമിച്ഛന്തി ശബ്ദാനാം അനുശാസനം ആചാര്യേണ ആചാര്യസ്യ വാ. ഉഭയപ്രാപ്തു കർമ്മണി എന്ന് പറയുന്നിടത്ത്, ഉഭയപ്രാപ്തു എന്ന് പറയുന്നിടത്ത് ബഹുവ്രീ സമാസമാണ്. ഉഭയോഹോ പ്രാപ്തിഹി യസ്മിൻ കൃതി. അതാണ് ഉഭയപ്രാപ്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഉഭയോഹോ പ്രാപ്തി, രണ്ടിന്റെയും പ്രാപ്തി ഏതൊരു കൃതിയോട് അന്വയിക്കുമ്പോഴാണോ വരുന്നത്. യസ്മിൻ കൃതി, ഇവിടുത്തെ ഉദാഹരണം നോക്കുക. ആശ്ചര്യോ ഗവാം ദോഹോ അകോപേൻ. ഇവിടുത്തെ കൃദന്തം എന്ന് പറയുന്നത് ദോഹ ശബ്ദമാണ്. ദോഹം, ദോഹം എന്ന് വെച്ചാൽ ദുഹ് പ്രപൂരണേ പാല് കറക്കുക. ദോഹം എന്ന് വെച്ചാൽ ദോഹനം, പാല് കറക്കുക എന്നുള്ളത് ക്രിയ. ഭാവാർത്ഥത്തിൽ പ്രത്യേകം വന്നിരിക്കണം. ഏത് സൂത്രം വന്നു, ഏത് പ്രത്യേകം വന്നു, അതൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഇപ്പം ദോഹം എന്ന് പറയുന്നത് കൃദന്തമാണെന്നും മനസ്സിലാക്കുക. ഒരു ക്രിയയെ കാണിക്കുകയാണ് ദോഹനം, ദോഹം. അതിൻ്റെ കർമ്മം എന്താണെന്ന് നോക്കുക. എന്തിനാണ് കറക്കുന്നത്? ഗോ. ഗോ എന്ന് പറയുന്നത് കർമ്മമായി. ആരാണ് കറക്കുന്നത്? അഗോപൻ. ഗോപനല്ലാത്തവൻ. അപ്പോൾ അവിടെ ഒരു കർമ്മമുണ്ട്, ഒരു കർത്താവുമുണ്ട്. കൃതി, കൃദന്തം ഏതുണ്ട്? ദോഹം. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ സൂത്രം എന്താണ് പറഞ്ഞത്? കർത്തൃകർമ്മണോഹോ കൃതി. കൃദന്തത്തിന്റെ യോഗത്തിൽ കർത്താവിന് കർമ്മത്തിനും ഷഷ്ടി വരും. അപ്പൊ ഇവിടെ ഒരു കർത്താവുണ്ട്, ഏതാണ്? അഗോപൻ. ഒരു കർമ്മമുണ്ട്, ആരാണ്? ഇവിടുത്തെ ഈ കർമ്മത്തില് ഷഷ്ടി വരുന്ന സൂത്രപ്രകാരമായിരിക്കും കർത്തൃകർമ്മണോ കൃതി. അവിടെ പറഞ്ഞു കൃദന്തത്തിന്റെ യോഗത്തിൽ കർമ്മത്തിൽ ഷഷ്ടി വരാം. അപ്പോ കർമ്മമായി ഗോ, അതിൽ ഷഷ്ടി വന്നു. ഇവിടെ എങ്ങനെ വന്ന രൂപം? ഗവാം. ഗവാം എന്ന് വന്നു. കർമ്മണി ഷഷ്ടി. കൃദന്തത്തിന്റെ യോഗത്തിൽ കർമ്മം ഷഷ്ടി വന്നു. അതിന് പുതിയ സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ സൂത്രം എന്താ പറയുന്നത്? ഉഭയോഹോ പ്രാപ്തി യസ്മിൻ കൃതി. ഏതൊരു കൃദന്തത്തിന്റെ അന്വയത്തിലാണോ രണ്ടിനും പ്രാപ്തമാകുന്നത്. എന്ത് പ്രാപ്തമാകുന്നത്? ഏത് രണ്ടിനും? കർത്താവിനും കർമ്മത്തിനും. ഇവിടെ കർത്താവ് ആരാണ്? കർമ്മം എന്താണ്? രണ്ടിനും പ്രാപ്തമാകുന്നു. അങ്ങനെ പ്രാപ്തമാകുമ്പോൾ ഇവിടെ പറയുന്നു തത്ര കർമ്മണ്യേവ ഷഷ്ടി സ്യാത്. കർമ്മത്തിൽ മാത്രമേ ഷഷ്ടി വരത്തുള്ളൂ. അപ്പൊ ഈ സൂത്രം എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു നിയമം? എന്താ ചെയ്യുന്നത്? ആ, ഇവിടെ ചെയ്യുന്നത് ഈ സൂത്രം കർത്താവിൽ ഷഷ്ടി വരില്ല എന്ന് പറയുകയാണ്. കർമ്മത്തിലെ വരൂ എന്ന് പറയുന്നത് ഏ സൂത്രപ്രകാരം? കർമ്മത്തിൽ വരുന്നത് ഉഭയപ്രാപ്തോ കർമ്മണിയല്ല കർത്തൃകർമ്മണോഹോ കൃതി. അതുപ്രകാരം കർമ്മത്തിൽ വന്നോളൂ. അപ്പൊ ഇവിടെ ഏവ പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? കർത്താവിന് നിഷേധിച്ചു. അതാണ് ഈ സൂത്ര ഫലത്തിൽ ചെയ്യുന്നത്. കർമ്മത്തിൽ വിധിക്കുകയല്ല. കർമ്മത്തിൽ എങ്ങനെ വരും? പൂർവ്വസൂത്രപ്രകാരം വരും. പക്ഷേ ഈ സൂത്രം എന്ന് പറഞ്ഞു കർമ്മത്തിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായി? കർത്താവിനും നിഷേധിച്ചു. അപ്പോൾ സൂത്രത്തിന്റെ ഫലം എന്ന് പറയുന്നത് കർത്താവിന് ഷഷ്ടിയെ നിഷേധിച്ചു. കർത്താവ് ഷഷ്ടി വരത്തില്ല. പക്ഷെ അതിനൊരു നിബന്ധന ഉണ്ട്. എന്താണ്? ഉഭയോഹോ പ്രാപ്തി യസ്മിൻ കൃതി. ഒരു കൃതി ഇരിക്കെ രണ്ടിനോടും അന്വയിക്കുകയാണെങ്കിൽ ഏതിനോട്? കർത്താവിനോടും കർമ്മത്തോടും അന്വയിച്ചാൽ കർത്താവിൽ ഷഷ്ടി വരത്തില്ല എന്നാണ്. പിന്നെ കർത്താവിൽ ഇവിടെ എന്തു വന്നു? എന്താ പറയുന്നത്? ആശ്ചര്യോ. ഇത് വലിയ ആശ്ചര്യമാണ്. ഗവാം ദോഹ, പശുക്കളുടെ ആ കറക്കൽ എന്ന് പറയുന്നത്. അതും ആരാ കറന്നത്? അഗോപൻ. ഗോപനല്ല. അവൻ ഈ പശുവിനെ കറക്കുന്നതുമായിട്ടൊരു ബന്ധമല്ല. കറവക്കാരനല്ല, കറവക്കാരനാണ് ഗോപൻ. അഗോപനായ ഒരുവൻ പശുവിനെ കറന്നിരിക്കുന്നു. ഇത് വലിയ ആശ്ചര്യം തന്നെയാണ്. പശു ചവിട്ടിയില്ല, തൊഴിച്ചില്ല, കടിച്ചില്ല, പിടിച്ചില്ല, ഒന്നും ചെയ്തില്ല. പാൽ മുഴുവൻ കറന്നെടുക്കുകയും ചെയ്തു. ഇതൊരു വലിയ ആശ്ചര്യമാണല്ലോ എന്ന് പറയുകയാണ്. അഗോപേന എന്ന് പറയുന്നിടത്ത് തൃതീയ വന്നെങ്ങനെ? കർത്തൃകർമ്മണോഹോ കൃതി. കർത്താവാണ് കൃതിയോ എന്ന് എങ്ങനെയെന്നാ ചോദിച്ചത്? എങ്ങനെ? ആ കർത്തൃകർണയോഹോ തൃതീയ. അവിടെ എന്താണ് തൃതീയോ എന്ന്? കർത്താവ് അനുക്തമായി. എന്തുകൊണ്ട് കർത്താവ് അനുക്തമായി? ദോഹം എന്ന് പറയുന്നത് അത് തന്നെ. ഇവിടെ കർത്താവ് അനുക്തമായത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അതിനെ ഉക്തമാക്കുന്ന ഒരു ഇത് കൃദന്തമാണ്. കൃദന്തത്തിൽ കർത്താവ് ഉക്തമാകത്തില്ലേ? കൃദന്തം അങ്ങനെയാണോ പറഞ്ഞത്? നേരത്തെ ഞാൻ സമാനം പറഞ്ഞിട്ടാ ചോദിച്ചു. പറഞ്ഞ കാര്യം ചോദിച്ചു ശ്രദ്ധിച്ചോന്നറിയാം. എന്തുകൊണ്ട് ഇവിടെ കർത്താവ് അനുക്തമായി? എവിടെ കർമ്മണി ഷഷ്ടി വന്നു? ദോഹം എന്നിടത്ത് ഷഷ്ടിയാണ്. ദോഹം എന്ന് പറയുന്ന ഷഷ്ടിയാണ്. ഗവാം ദോഹം എന്നുള്ളത് കർമ്മന്റെ ഷഷ്ടിയാണ്. അപ്പം ദോഹം എന്നുള്ളത് കർമ്മവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ദോഹം എന്ന് പറയുന്നത് ഷഷ്ടിയാണോ? ദോഹം എന്ന് പറയുന്ന ഏത് ഭക്തിയ? പ്രഥമ. ദോഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിയാർത്ഥത്തിൽ വന്നതാണ്. ഏതർത്ഥത്തിൽ പ്രത്യേകമെന്നും ഭാവം എന്ന് പറഞ്ഞാൽ ക്രിയ അർത്ഥത്തിലാണ് എന്ന് വന്നിരിക്കുന്നത്. ദോഹ ധാതു എന്ന് ദോഹ എന്ന് പറഞ്ഞു ക്രിയാർത്ഥത്തിലാണ്. ദുഃഖ്യത്തെ അല്ലെങ്കിൽ ദോഹനം ക്രിയ ദോഹനം ആണ് ദോഹ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് കർത്തൃ അർത്ഥത്തിൽ വന്നെങ്കിൽ കർത്താവ് ഇവിടെ ഉക്തമാണ്. കർമാർത്ഥത്തിൽ വന്നെങ്കിൽ കർമ്മമുക്തം. ഇവിടെ അത് കർത്തൃർത്ഥത്തിൽ വന്നില്ല, അതുകൊണ്ട് കർത്താവ് ഉക്തമല്ല. കർമാർത്ഥത്തിൽ വന്നില്ല, അതുകൊണ്ട് കർമ്മം ഉക്തമല്ല. ഉക്തമായി കഴിഞ്ഞാൽ എന്തുവരും? കർമ്മത്തിൽ പ്രഥമ വരും, കർത്താവില് പ്രഥമ വരും. പക്ഷെ അത് ഭാവാർത്ഥമാണ്, ക്രിയാർത്ഥമാണ്. അതുകൊണ്ട് കർത്താവ് ഇവിടെ അനുക്തമാണ്, കർമ്മവും അനുക്തമാണ്. പക്ഷെ അനുക്തമാണെങ്കിലും കർമ്മത്തിൽ എന്തു വന്നു? ഉഭയപ്രാപ്തോ കർമ്മണി പ്രകാരം ഷഷ്ടി വന്നു. കർത്താവില് നേരത്തെ പറഞ്ഞതനുസരിച്ച് അനുക്തേ കർത്താവില് തൃതീയ കർത്തൃഭൂമി തൃതീയ. അപ്പൊ തൃതീയ എന്ന് പറയുന്നത് എന്ത് വിഭക്തിയാണ്? കർണവിദ്യ കാരകവിഭക്തി. കർത്തൃകാരകത്തെ ആശ്രയിച്ചു വന്ന വിഭക്തിയായോണ്ട് അഗോപേന എന്ന് പറയുന്നത് കാരകവിഭക്തിയാണ് തൃതീയ. അസമയം ഗവാ എന്ന് പറയുന്നതോ അതും കാരകവിഭക്തിയാണ്. എന്തുകൊണ്ട്? കർമ്മ കാരകത്തെ ആശ്രയിച്ചു വന്ന വിഭക്തിയായുള്ളത് കാരവിഭക്തി. അതിന് കർമ്മസഞ്ജ വന്ന എങ്ങനെ ഗോശബ്ദത്തിന് ഇവിടെ? ചോദ്യം ശ്രദ്ധിച്ച് കേട്ടി. കർത്തരീപ്സിതതമം കർമ്മ ആണ്. അതേസമയം അഗോപേന എന്ന് പറയുന്നിടത്ത് എങ്ങനെ കർത്തൃസഞ്ജ വന്നു? സ്വതന്ത്രകർത്ത. അതിനൊന്നും മാറ്റമില്ല. കർത്തൃസഞ്ജ വിധിക്കുന്നതും കർമ്മസഞ്ജ വിധിക്കുന്നതിനൊന്നും മാറ്റമില്ല. പക്ഷേ കർത്താവിനും കർമ്മത്തിനും വരുന്ന വിഭക്തിക്കാണ് മാറ്റം വരുന്നത്. ഗവാം എന്നുള്ളത് കർമ്മമാണ്, അതുകൊണ്ട് കർമ്മണി ദ്വിതീയ വരേണ്ടതാണ്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു? ഉഭയപ്രാപ്തവും കർമ്മണി പ്രകാരം എന്ത് ചെയ്തു? കർമ്മത്തിൽ ഷഷ്ടിയും വന്നു. അതേസമയം അത് തന്നെ കർത്തകർമ്മകൃതി തന്നെ ഈ സൂത്രത്തിൽ പറഞ്ഞതുകൊണ്ട് നിയമം ചെയ്തുകൊണ്ട് വന്നു. വരുന്ന അത് സൂത്രം തന്നെയാണ്, ഇത് നിയമം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അഗോപേന എന്നുള്ളടത്തോ അത് കർത്താവിൽ എന്ത് വരേണ്ടായിരുന്നു? ഷഷ്ടി വരേണ്ടതാണ്. കർത്താവില് ഷഷ്ടി ഷഷ്ടിയാണ് കർത്താവില് കൃതി തന്നെയാണ് വരേണ്ടത്. പക്ഷെ പൂർവ്വസൂത്രം എന്ത് ചെയ്തു? ഷഷ്ടിയെ വിധിച്ചു. പക്ഷെ അതിനിവിടെ ഫലത്തിൽ നിഷേധിച്ചു. അതുകൊണ്ട് കാരവിഭക്തിയായ തൃതീയ അഗോപേന. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് കർത്തൃസഞ്ജ കർമ്മസഞ്ജ അതിനൊന്നും മാറ്റമില്ല. പക്ഷെ കർത്തൃസഞ്ജയും കർമ്മസഞ്ജയ്ക്കും വരുന്ന വിഭക്തികൾ മാറും. അഗോപേന എന്നുള്ളടത്ത് ഷഷ്ടിയും വരാം. എങ്ങനെ വരും? കർത്താവിന്റെ വിവക്ഷയില്ലെങ്കിൽ ശേഷി ഷഷ്ടി വരാം. അത് കാരകവിഭക്തി എവിടെയാണെങ്കിലും അവിടെ ആ കാരകത്തിന്റെ വിവക്ഷയില്ലെങ്കിൽ എന്ത് വരാം? ഷഷ്ടി ഷഷ്ടി ശേഷി ശേഷ ഷഷ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രയോഗിക്കും? അച്ചര്യോ ഗവാം ദോഹോ അഗോപസ്യ എന്ന് പറഞ്ഞാലും ശരിയാ, തെറ്റു പറയാൻ പറ്റത്തില്ല വൈയാകരണന്. എന്തുകൊണ്ട്? കാരകവിഭക്തിയാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു? കർത്താവിന്റെ വിവക്ഷയില്ല. സാമാന്യമായ കാരകവിഭക്തിയാണ്, കർത്താവിന്റെ വിവക്ഷയില്ല. അതുകൊണ്ട് അവിടെ എന്ത് വന്നു? ഇത് വിശേഷമല്ല. അഗോപേന എന്ന് പറയുന്നിടത്ത് എങ്ങനെയാ വന്നത്? അതേ അഗോപേന എന്ന് തൃതീയ വന്ന സൂത്രപ്രകാരം കർത്തുകർണയോഹോ തൃതീയ. അത് വിശേഷമാണ്. ഏത് ഷഷ്ടിയെ ഇവിടെ വിധിച്ചതേത് സൂത്രം? ആ അത് വിശേഷ സൂത്രമാണ്. പിന്നെ ഈ സൂത്രം എന്താ ചെയ്തത്? ആ അതിനെ നിഷേധിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ തൃതീയ വരുന്ന സൂത്രപ്രകാരം കർത്തുകർണയോ തൃതീയ. അത് സാമാന്യ സൂത്രമാണ്. അതിന്റെ വിവക്ഷയില്ലെങ്കിൽ ശേഷ ഷഷ്ടി വന്നിട്ട് എങ്ങനെ വരും രൂപം? ആശ്ചര്യോ ഗവാം ദോഹോ അഗോപേന അഗോപസ്യ അഗോപേന രണ്ടും വരാം. ഇനി അഗോപേന എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. തൃതീയ വരുന്നതിന് വേറൊരു വിദ്യയുണ്ട്. ഇവിടെ തൃതീയ വരുത്തുന്നതിന് എങ്ങനെയാണ് കാരകങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. തൃതീയ വരാൻ ഇനി വേറൊരു വിദ്യയുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളതാ? തൃതീയ തന്നെ വരും, പക്ഷെ വേറൊരു വിദ്യ പ്രയോഗിക്കണം. അങ്ങനെ പ്രകൃത്യാദി ദിവസം ഇരിക്കുന്നത് വേറെ തൃതീയ വരാൻ മാർഗമില്ലാത്തതുകൊണ്ട് കർത്തുകർണയോഹോ തൃതീയ പ്രകാരം അവിടെ തൃതീയ വരാൻ കർണമല്ലാതെ കർണമാണെന്ന് അവിടെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ പ്രകൃത്യാദി ഉൾപ്പെടുത്തിയിട്ട് കർണമാണെങ്കിൽ കർത്തുകർണയോ തൃതീയ വരാം. പക്ഷെ അവിടെ കർണമാണോന്ന് നമുക്ക് നിശ്ചയിക്കാൻ വയ്യാതെ വരുമ്പം പ്രകൃത്യാചാരോ പ്രകൃതി കർണമാണോ എന്ന് തീരുമാനിക്കാൻ വയ്യ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് വരും? പ്രകൃതിയാദി എന്ന് എടുത്തിട്ട് തൃതീയമാണ്. ഇനി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കർത്താവാണ്, കർത്താവിനെ കരണമായി വിവക്ഷിക്കുന്നു. വാസ്തവത്തിലാളെന്താണ്? കർത്താവാണ്. പക്ഷേ കർത്താവിനെ എന്ത് ചെയ്യുന്നു? കരണമായി വിവക്ഷിച്ചു കഴിഞ്ഞാൽ നിയമം എന്താണ്? വിവക്ഷാത വിവക്ഷയ്ക്കനുസരിച്ച് കാരകത്തെ മാറ്റാം. അത് പറയുന്ന ആളിന്റെ താല്പര്യമാണ്. അയാൾ വാസ്തവത്തിൽ അയാൾ കർത്താവാണ്, പക്ഷെ അയാൾ കർത്താവായിട്ടല്ല കാണുന്നത്. പിന്നെയോ അയാളെ ദോഹനത്തിന് അയാളെ ഒരു കർണമായി കാണുന്നു. അങ്ങനെ കർണമായി വീക്ഷിച്ചു കഴിഞ്ഞാലും എന്തുവരും? അപ്പൊ കാരവിഭക്തികൾ എങ്ങനെയൊക്കെ മാറി മാറി വരുമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. പലയിടത്തും അങ്ങനെ വരാം. എവിടെയും ഏതും ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മറ്റു പല കാര്യങ്ങളും നോക്കണം. അങ്ങനെ ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? ശിഷ്ടപ്രയോഗത്തിൽ എവിടെയെങ്കിലും കർത്താവിനോ കർണമായി പ്രയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രയോഗിക്കുന്നത് സാധുവായിട്ട് വൈയാകരണന്മാർ അംഗീകരിച്ചിട്ടുണ്ടോ? അതൊക്കെ നോക്കേണ്ടി വരും. അല്ല, അവരവർക്ക് തോന്നിയ ഉപേക്ഷ അനുസരിച്ച് നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഏതെന്നവർക്കും മനസ്സിലാകത്തില്ല. അതുകൂടെ നോക്കണം. അത് നമ്മൾ പറയാറില്ലേ സാറിന്, അവൻ പശുവിനെ കറക്കുന്നു. അവന് പശുവിനെ കറക്കാൻ അറിയില്ലെങ്കിലും അവനെ കൊണ്ട് കറപ്പിച്ചു എന്നാണ്. കർത്താവിനെ തന്നെ അവിടെ എന്താക്കി? ഒരു കരണമാക്കി. അങ്ങനെ പ്രയോഗിക്കാറുണ്ട്, അങ്ങനെ വരുന്നിടത്ത്. അങ്ങനെ പ്രയോഗ സാധുത്വം ഉള്ളിടത്തേ പ്രയോഗിക്കാവും. പക്ഷെ വിഭക്തി എങ്ങനെ വരാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അത് വ്യാഖ്യാനങ്ങൾ വരുമ്പം വരും. കർണത്വപേക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, കർണമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ വരുന്ന ഓരോ വ്യാഖ്യാനങ്ങൾ നിന്ന് അർത്ഥം മനസ്സിലാക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിലാണ്. സ്ത്രീ പ്രത്യയോർ അകകാരയോർ നായം നിയമ. രണ്ട് പ്രത്യയങ്ങൾ, അക്ക അകാരം, അതാണ് അക്ക സ്ത്രീ പ്രത്യയോഹോ അക്ക അകാരയോഹോ. ആകാരമല്ല, അക്ക അകാരയോഹോ. സ്ത്രീ പ്രത്യയങ്ങൾ രണ്ടാണ്, ഒന്ന് അക്ക, മറ്റൊന്ന് അകാരം. അകയും ആകാരവും എന്ന് വായിച്ചുകളായിരുന്നു. രണ്ട് സ്ത്രീ പ്രത്യയങ്ങൾ, ഒന്ന് അക്ക, മറ്റൊന്ന് അകാരം. അവിടെ നായം നിയമ, ഈ നിയമം ഇല്ല. സ്ത്രീ പ്രത്യയമാണ് ഈ നിയമം എന്ന് പറയുന്നത്. ഇവിടുത്തെ നിയമം എന്താണ്? കർത്താവിൽ ഷഷ്ടിയെ നിഷേധിക്കുക എന്ന് പറയുന്ന നിയമം ഇല്ല എന്ന് പറഞ്ഞാൽ കർത്താവിൽ ഷഷ്ടി വരും. അതിൽ അക്കച്ചുദാഹരണമാണ്, അത് നമ്മൾ പഠിക്കുന്നതാണ്. പഠിക്കുന്നവരെ തൽക്കാലം ഇത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഭേദിക അകച്ചുദാഹരണമാണ്, വിഭിച്ച ആക്കുദാഹരണമാണ്. വാർത്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മത്തിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നു. വാർത്തകത്തിൽ ആദ്യം പറഞ്ഞ അക്ക, സ്ത്രീ പ്രത്യയമായ അക്ക, അതിനുദാഹരണമാണ് എന്ത്? ഭേദിക. പിന്നെ ഭാവാർത്ഥത്തിലാണ് ഈ പ്രത്യയം, ക്രിയ കാണിക്കുകയാണ്. വിഭിച്ച അകാരത്തിന് ഉദാഹരണം. അപ്പൊ ഈ രണ്ടിനെയും സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ഭേദിക എന്ന് പറയുന്നത് അകപ്രത്യാന്തമാണ്. തൽക്കാലം കാണാതെ പഠിച്ചു വയ്ക്കുക. സൂത്രവും അതിന്റെ പ്രക്രിയയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിന് പഠിക്കേണ്ടതാണ്. വിഭിച്ച എന്ന് പറയുന്നത് അകാരം എന്ന് വെച്ചാൽ അപ്രത്യാന്തമാണ്. അപ്രത്യ സൂത്രപ്രകാരം ആ വരും. അപ്പോ അതിന്റെ പ്രക്രിയയെക്കുറിച്ച് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ കാരകം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. എന്താണ് ഭേദിക എന്ന് പറയുന്നത്? അകപ്രത്യാന്തമാണ്. അക എന്ന് പറയുന്നത് സ്ത്രീപ്രത്യാന്തമാണ്. വിഭിസ എന്ന് പറയുന്നത് എന്താണ്? അകാരപ്രത്യാന്തമാണ്, സ്ത്രീപ്രത്യാന്തമാണ്. പിന്നെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കുക, ഇത് രണ്ടും ഭാവാർത്ഥത്തിൽ ക്രിയയെ കാണിക്കുകയാണ്. ഭേദിക, ഭേദിക്കുക, ഭേദനം ചെയ്യുക. വിഭിച്ച, ഭേദിക്കുന്നതിനുള്ള ഇച്ഛ. എന്തിനാ ഭേദിക്കുന്നതിനുള്ള ഇച്ഛ? ജഗത്തിന്. ആരുടെ? രുദ്രന്റെ. രുദ്രന് ജഗത്തിനെ സംഹരിക്കുന്നതിനുള്ള ഇച്ഛയുണ്ട്. ജഗത്തിനെ സംഹരിക്കുന്ന ആളാണല്ലോ രുദ്രൻ. അപ്പോ ജഗത്തിനെ ഭേദിക്കുന്നതിനുള്ള ആ ഇച്ഛ അല്ലെങ്കിൽ ആ ഭേദനം, രണ്ടാമത്തെ സന്നദ്ധത്തിൽ നിന്ന് വന്നതുകൊണ്ട് ബിബിസ എന്ന് പറയുന്നതിന് ഇച്ഛ എന്നുള്ള അർത്ഥപ്പെട്ടു. ആദ്യം കേവലം ഭിദ് ധാതുവിൽ നിന്ന്, ഭിദുരു വിദാരണ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് വന്നുകൊണ്ട് ഭേദനം എന്ന് പറയും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രുദ്രസ്യ ജഗത ഭേദിക എന്നുവെച്ചാൽ ജഗത്തിന്റെ സംഹാരം ആരുടെ? രുദ്രന്റെ. രണ്ടാമത് പറയുന്നു രുദ്രസ്യ ജഗത ബിഭിത്സ, രുദ്രന്റെ ജഗത്തിന്റെ സംഹാര ഇച്ഛ. സംഹാരത്തിനുള്ള ഇച്ഛ ആരിലായിരിക്കുന്നത്? രുദ്രൻ. ആ പക്ഷെ ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, രുദ്രൻ അങ്ങനെ ഒരു ഇച്ഛയുണ്ട് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ രുദ്രൻ അങ്ങനെ ആ ഭേദനം അത് ആശ്ചര്യമാണെന്നോ മറ്റെന്തെന്ന് വെച്ചാൽ വാചകത്തിൽ വാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു വാക്യത്തിൽ നിന്നൊരു ഭാഗത്തെ ഇങ്ങോട്ട് എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ, ഭേദിക ബിബിസ എന്ന് പറയുന്ന രണ്ടും സ്ത്രീപ്രത്യാന്തമാണ്. ആദ്യത്തത് അകപ്രത്യാന്തമാണ്, രണ്ടാമത്തെ അകാരാന്തമാണ്. ഇത് രണ്ടും കൃതന്തവുമാണ്. കൃത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കൃതന്തമായതുകൊണ്ട് ഇതിന്റെ യോഗത്തിൽ എന്താണോ രുദ്രൻ എന്ന് പറയുന്ന കർത്താവിൽ നായൻ നിയമ ഉഭയപ്രാപ്തു കർമ്മണി എന്നുള്ള സൂത്രപ്രകാരം വന്ന നിഷേധം വന്നില്ല. നിഷേധം വരാത്തതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ ഷഷ്ടി വന്നു. ഇനി ജഗത എന്നുള്ളിടത്തോ അവിടെ കർത്തൃകർമ്മണോ കൃതി പ്രകാരം കർമ്മത്തിൽ ഷഷ്ടി വരാം. ഉഭയപ്രാപ്തു കർമ്മണി എന്ന് പറയുന്ന ആ ഷഷ്ടിയെ നിഷേധിക്കുന്നു. നിഷേധിക്കുന്നു ഉഭയപ്രാപ്തു കർമ്മണി പ്രകാരം ഷഷ്ടിയെ നിഷേധിക്കുന്നില്ല. ഉഭയപ്രാപ്തു കർമ്മണി പ്രകാരം കർമ്മത്തിൽ ഷഷ്ടിയെ നിഷേധിക്കുന്നില്ല. നിഷേധിച്ചവിടെ അപ്പോ കർത്തൃകർമ്മണോഹ കൃതി പ്രകാരം അവിടെ ഷഷ്ടി വന്നെന്ന് പറയാം, അല്ലെങ്കിൽ ഉഭയപ്രാപ്തു കർമ്മണി പ്രകാരം നിയമം കൊണ്ട് അവിടെ ഷഷ്ടി നേരത്തെ തന്നെ പ്രാപ്തമായത് നിലനിൽക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് ജഗതഹ എന്നുള്ളത് ഷഷ്ടിക്ക് ഇവിടെ ദോഷമൊന്നുമില്ല. പക്ഷേ രുദ്രസ്യ എന്ന് പറയുന്നിടത്ത് ഈ വാർത്തയില്ലെങ്കിൽ എന്ത് ചെയ്യും? രുദ്രേണെന്ന് വരും. പക്ഷെ വാർത്തകൾ എന്ത് പറയുന്നു? ന്യായം നിയമ. നിയമം എന്താണ്? ഉഭയപ്രാപ്തോ എന്താണ് നിയമം? ഉഭയപ്രാപ്തോ കർത്തരി നിഷേധ. ഉഭയപ്രാപ്തോ കർത്തരി നിഷേധം. ആ നിയമമില്ലെന്ന് ഉഭയപ്രാപ്തോ കർമ്മണി എന്ന് പറയുന്ന എന്താ ചെയ്യുന്നത്? കർത്താവിൽ നിഷേധിക്കുന്നു. എന്തിനെ? ആ നിയമമില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്തൃകർമ്മണോ കൃതി പ്രകാരം കർത്താവിനും ഷഷ്ടി വരാം. അത് വ്യക്തമായി മനസ്സിലാക്കണം. എന്താണ് നിയമം കൊണ്ട് സാധിക്കുന്നത്? ഉഭയപ്രാപ്ത കർമ്മണി എന്ന് പറയുന്ന എന്താ ചെയ്യുന്നത്? ഇവിടെ നായ നിയമമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇത് രണ്ട് ശരിയായി മനസ്സിലാക്കിയാതെ അടുത്ത് വരുന്ന മനസ്സിലാകത്തുള്ളൂ. അപ്പോ രുദ്രസ്യ എന്ന് പറയുന്നിടത്ത് നായം നിയമം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കർത്താവിൽ ഷഷ്ടിയെ നിഷേധിച്ച നിയമത്തെ നിഷേധിച്ചു. അപ്പോ കർത്താവിൽ ഷഷ്ടി വന്നു. ജഗതഹ എന്നിടത്ത് നേരത്തെ തന്നെ ഷഷ്ടി പ്രാപ്തമാണ്, അതിന് ഇതുവരെ ദോഷമൊന്നും വന്നില്ല. ശേഷേ വിഭാഷ സ്ത്രീ പ്രത്യേകി വിചിത്ര ജഗത കൃതൃഹരേഹേ ഹരിണാവ ഇവിടെ ആദ്യം ഏതാണ് കൃതന്തം എന്ന് കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ കൃതന്തം ഏതാണ്? കൃതി. അത് ഭാവാർത്ഥത്തിലാണ്, ഭാവാർത്ഥത്തിലാണ് കൃതി സൃഷ്ടി എന്നത്. അതിന്റെ കർമ്മം ഏതെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് കർമ്മം? ജഗത്ത്. ഏകസൂത്രപ്രകാരം കർത്തരീപ്സം കർമ്മം. പിന്നെ അതിന്റെ കർത്താവ് ഏതെന്ന് കണ്ടുപിടിക്കണം. ഏകസൂത്രപ്രകാരം കർത്താവ്. ഇത്രയും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. ഏതാണ് കൃതന്തം, ഏതാണ് കർമ്മം, ഏതാണ് കർത്താവ്? ആദ്യം കർമ്മത്തിലേക്ക് നോക്കുക. കർമ്മത്തിൽ ഏത് ഭക്തി വന്നിരിക്കുന്നു? ഏത് സൂത്രപ്രകാരം? കർത്തൃകർമ്മണോ. കൃതി പ്രകാരം കർമ്മത്തിൽ ഷഷ്ടി വന്നു. പിന്നെ ഉഭയപ്രാപ്തവും കർമ്മണി എന്ന് പറയുന്നതിനെ ശരിവെച്ചു. അപ്പൊ അവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇനി കർത്താവിൽ നോക്കണം. കർത്താവിൽ ഏതൊക്കെ വന്നിരിക്കുന്നു? ഹരേഹേ ഷഷ്ടിയും വന്നു, ഹരിണ തൃതിയും വന്നു. അപ്പൊ ഇവിടെ നോക്കുക. ഇവിടെ കർത്താവില് കർത്തൃകർമ്മണോഹോ കൃതി പ്രകാരം കർത്താവിൽ ഷഷ്ടി വരേണ്ടതാണ്. പക്ഷേ ഉഭയപ്രാപ്തു കർമ്മണി എന്ന് പറയുന്ന അതിനെ നിഷേധിച്ചു. അതിനെ നിഷേധിച്ചു. ആ നിഷേധത്തിന് നിഷേധിക്കുന്ന വാർത്തകമാണ് എന്ത്? സ്ത്രീ പ്രത്യയോഹോ അകാരയോഹോ എന്ന് പറയുന്നു. പക്ഷെ കൃതി എന്ന് പറയുന്നിടത്ത് അകയുമില്ല, അകാരവുമില്ല. അപ്പൊ പിന്നെ ആ വാർത്തകത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയുന്നത്? ശേഷേ വിഭാഷ. ശേഷേ വിഭാഷ എന്ന് പറഞ്ഞാൽ അകയും അകാരവും ഒഴികെയുള്ള പ്രത്യയങ്ങൾ അതാണ്. കാരണം ആ വാർത്തകത്തിൽ രണ്ട് നിമിത്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്താണ്? അകയും അകാരവും. മറ്റൊന്നെന്താണ്? സ്ത്രീ പ്രത്യയം. അപ്പൊ ഇവിടെ സ്ത്രീ പ്രത്യയത്തെ കൂടെ എടുക്കുക. അകയും അകാരവും ഒഴികെയുള്ള സ്ത്രീ പ്രത്യയങ്ങളാണെങ്കിൽ എന്നർത്ഥം വരും. ശേഷയുടെ അർത്ഥം എന്താവും? അകയും അകാരവും ഒഴികെയുള്ള സ്ത്രീ പ്രത്യയങ്ങൾ. കൃതി എന്ന് പറയുന്നത് സ്ത്രീ പ്രത്യയമാണ്. സ്ത്രീയാംത്തിൻ എന്ന് നമ്മൾ തൽക്കാലം മനസ്സിലാക്കുന്നു. അകയും അകാരവുമല്ല. അതിന്റെ യോഗത്തിൽ എന്തുവരുന്നു? വിഭാഷ. ഈ വിഭാഷ എന്ന് പറയുന്നത് എവിടത്തേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? കർത്താവിന് വേണ്ടി. കർത്താവിന്റെ കാര്യമാണ് പറയുന്നത്. കർത്താവിന്റെ തന്നെ എവിടുന്ന് കിട്ടി? ഉഭയപ്രാപ്തു കർമ്മണി എന്ന് പറയുന്നത് കർത്താവിനെ നിഷേധിക്കുകയാണ്. പിന്നെ നായൻ നിയമഹ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ആ നിഷേധത്തെ നിഷേധിക്കുന്നു. അതും ഏതിനാണ്? കർത്താവിന്. അപ്പൊ വിഭാഷ എന്ന് പറയുന്നത് ഏതിനാണ്? കർത്താവിന്. കാരണം അവിടെയാണ് ഈ സൂത്രവും വാർത്തയും പ്രവർത്തിക്കുന്നത്, കർത്താവിനാണ്. കർത്താവിൽ വികല്പമാക്കി. എന്തിനെ വികല്പമാക്കി? കർത്തൃകർമ്മണോഹോ കൃതി പ്രകാരം വരുന്ന കർത്തരി ഷഷ്ടിയെ വികല്പമാക്കി. വികല്പമാക്കി എന്ന് വെച്ചാൽ വികല്പമായി കർത്താവിൽ ഷഷ്ടി വരുന്നത് എങ്ങനെ വരും? ഹരേഹേ. ഷഷ്ടി വന്നില്ലെങ്കിലോ എങ്ങനെ? കർത്തൃകർണയോഹോ കൃതീയ, രണ്ടു രൂപം വരുന്നു. അപ്പൊ വിഭാഷ എന്ന് പറയുന്നുകൊണ്ട് ഈ വികല്പം സംഭവിക്കുന്നത് കർത്തരി ഷഷ്ടിക്കാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്ന എങ്ങനെ? ഉഭയപ്രാപ്ത കർമ്മണി എന്ന് പറയുന്നത് നിഷേധിക്കുന്നത് കർത്തരി ഷഷ്ടിയാണ്. ആ നിഷേധത്തെ നിഷേധിക്കുന്ന വാർത്തകവും പ്രവർത്തിക്കുന്നത് കർത്തരി ഷഷ്ടിയിലാണ്. അതുകൊണ്ട് വിഭാഷ എന്ന് പറയുന്നത് എവിടെ പ്രവർത്തിക്കും? കർത്തരി ഷഷ്ടി ഉണ്ട്. രണ്ട് രൂപം വരാം, ഹരേഹേ ഹരിണ. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് അക അകാര ഒഴികെയുള്ള സ്ത്രീ പ്രത്യയങ്ങൾ, അതിൽപ്പെടുന്നതാണ് ഏത്? കൃതി. അതിൻ്റെ യോഗത്തിൽ കർത്താവിൽ വികല്പമായിട്ട് ഈ സൂത്രം ഷഷ്ടി വരാമെന്ന്, വാർത്തികം ഷഷ്ടി വരാമെന്ന് പറഞ്ഞു. ഷഷ്ടി വന്നു, വരാത്ത പക്ഷത്തിൽ തൃതി വന്നു. അപ്പോ ജഗത കൃതി ഹരേഹേ ഹരിണാവ. ഇപ്പൊ ഹരിണ എന്നും ഹരേഹ എന്ന് പറയുന്നത് രണ്ടും കാരകഷ്ടിയാണ്. രണ്ടും കാരകഷ്ടിയാണ്. ജഗത എന്ന് പറയുന്നതോ അതും കാരകഷ്ടിയാണ്. അവിടെ കർമ്മത്തിൽ ഷഷ്ടി വന്നു, ഇവിടെ കർത്താവ് ഷഷ്ടി വന്നു. വരാത്ത വർഷത്തിൽ തൃതീയ വന്നു. ഏത് കാരകത്തിന് തൃതീയ വന്നു? കർത്തൃകാരക. അടുത്തു പറയുന്നത് കേചിത് അവിശേഷേണ വിഭാഷാം ഇച്ഛന്തി. അതായത് ശേഷവിഭാഷ എന്ന് പറയുന്ന വാർത്തകത്തിൽ ഒരു വിശദീകരണം കൊടുത്ത എന്താണ്? സ്ത്രീ പ്രത്യയീതി ഏകേ എന്ന് വെച്ചാൽ കേജിത്ത് ചെല്ലു പറയുന്നത് ഈ വികല്പം സംഭവിക്കുന്നത് അകാര ഭിന്നമായ സ്ത്രീ പ്രത്യയത്തിന്റെ യോഗത്തിലാണെന്ന് ചെല്ലു പറയുന്നു എന്നാണ്. ആ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്, സ്ത്രീ പ്രത്യയമായി സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അകാര ഭിന്നമായ സ്ത്രീ പ്രത്യയാന്തമാണ് ഇവിടെ ഇരിക്കുന്നത്. ഏത്? കൃതി, കൃതന്തം. പക്ഷെ അങ്ങനെ ഒരു നിയമം വേണ്ട. അവിശേഷണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിശേഷണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാമാന്യേന. സ്ത്രീ പ്രത്യയമെന്നോ പുരുഷ പ്രത്യയമെന്നോ ഒന്നും നോക്കണ്ട. സാമാന്യമായിട്ട് എന്താണ്? അക പ്രത്യാന്ത ഭിന്നമായ കൃതന്തങ്ങൾ ഏതായാലും ശരി, ഏതിലായാലും ഇന്ന് വരും. എന്റെ കർത്തരി ഷഷ്ടി വികല്പമായിട്ട് വരും. അതാണ് ശേഷ വിഭാഷയുടെ അർത്ഥം. എന്ന് വെച്ചാൽ അവിടെ സ്ത്രീ പ്രത്യയം എന്ന് പറയുന്നതിന് അവിടെ അന്വയിക്കരുത്, അതിനെ അവിടെ കൊണ്ടുവരുത്. അപ്പൊ എന്തർത്ഥം വരും? അകാര ഭിന്നങ്ങളായ ഏത് പ്രത്യയമായാലും ശരി, കൃതന്തങ്ങൾ, അതിന്റെ യോഗത്തിൽ കർത്താവിന് ഷഷ്ടി വിഭാഷ എന്നുള്ളതുണ്ട്, വികല്പമായിട്ട് വരും എന്നാ പറയുന്നു. ശബ്ദാനാം അനുശാസനം ആചാര്യേണ ആചാര്യശിവ. ഇവിടെ ആദ്യം നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൃതന്ത ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇവിടുത്തെ കൃതന്തം എന്ന് പറയുന്നത് അനുശാസനം. അതും ഭാവാർത്ഥത്തിലുള്ള പ്രത്യയമാണ്. കൃതന്തം എന്ന് പറയുന്നത് ഭാവാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിയയെ കാണിക്കും, കർത്തൃ അർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവിനെ കാണിക്കും, കർമ്മ അർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ കർമ്മത്തെ കാണിക്കും, അധികരണ അർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മളിവിടെ ഇപ്പൊ കാണും. എല്ലാ അർത്ഥത്തിലും വരും, കരുണാർത്ഥത്തിൽ വരാം, ഏത് കാരകത്തിന്റെ അർത്ഥത്തിലും വരാം. കൃതന്തം കർത്താവ് കരുണ സമ്പ്രദാനം അത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ദാനിയോ വിപ്രഹ സമ്പ്രദാനാർത്ഥത്തിൽ ഒന്നാണ്. അങ്ങനെ ഏതിൽ നിന്നും വരാം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഭാവാർത്ഥത്തിലാണ്. ഇവിടെ അനുശാസനം എന്ന് പറഞ്ഞാൽ എന്താണോ? അസാധു ശബ്ദേഭ്യോ സാധു ശബ്ദ വിവേചനം. അസാധു ശബ്ദങ്ങളിൽ നിന്ന് സാധുശബ്ദത്തെ വിവേചിക്കുന്നതാണ് അനുശാസനം. അങ്ങനെയാണ് പാണിനി തുടങ്ങുന്നത്. അധ ശബ്ദാനുശാസനം. ഇത് ഭാഷ്യകാരന്റെ വാക്യമാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. വേറൊരു കൂട്ടർ പറയുന്നത് ആദ്യത്തെ സൂത്രം എന്താണ്? അധ ശബ്ദാനുശാസനം. ശബ്ദാനുശാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധു ശബ്ദങ്ങളിൽ നിന്ന് സാധു ശബ്ദത്തെ വേർതിരിച്ചു പറയുക എന്നുള്ളത് ഭാഷ്യകാരൻ തന്നെ വ്യാഖ്യാനിക്കുന്നത്. എന്താണ് അനുശാസനം എന്നുള്ളത്? അതിനു വേണ്ടിയിട്ടാണ് വ്യാകരണശാസ്ത്രത്തെ ഉണ്ടാക്കിയത്. അസാധു ശബ്ദങ്ങളിൽ നിന്ന് സാധു ശബ്ദത്തെ വേർതിരിക്കാൻ. അപ്പോ ഇവിടെ ശബ്ദാനാം അനുശാസനം എന്ന് പറയും. ക്രിയയാകുമ്പോൾ അതിനൊരു കർമ്മം വരാമല്ലോ. എന്താണ്, ഏതാണ് ഇവിടുത്തെ കർമ്മം? ശബ്ദം. അപ്പോ കർമ്മത്തിൽ ഷഷ്ടി വരും. കർമ്മണി ഷഷ്ടി. കർമ്മണി ഷഷ്ടി എന്ന് കേട്ടാൽ തന്നെ അവിടെ നമ്മൾ മനസ്സിലായിക്കോണം ഏതാ സൂത്രം? കർത്തൃകർമ്മണോ കൃതി. കർത്തരി ഷഷ്ടി എന്ന് കേട്ടാൽ തന്നെ മനസ്സിലായിക്കോണം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് തന്നെ എന്താണ്, സ്ത്രീ പ്രത്യയോർ അകകാരോ നായൽ നിയമ ശേഷ വിഭാഷ, ഇങ്ങനെയെല്ലാം കർത്തരി ഷഷ്ടി വരുന്നുണ്ട്. അപ്പോ ഇവിടെ എന്തു ചെയ്യുന്നു? ശേഷ വിഭാഷ പറയുന്നു. സ്ത്രീ പ്രത്യയൊന്നും നോക്കണ്ട. അനുശാസനം എന്ന് പറയുന്ന സ്ത്രീ പ്രത്യയല്ല. അനുപൂർവത്തിലുള്ള ശാസ് അനുശിഷ്ടവും എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ലൊട്ട് പ്രത്യയം വന്ന് അനാദേശം വന്ന് അനുശാസനം എന്ന് വന്നാണ്. അപ്പോൾ അത് സ്ത്രീ പ്രത്യാന്തമല്ല, അനുശാസനം ഉപദേശിക്കൽ എന്നാണ്. എന്തിനാ ഉപദേശിച്ചു എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ, അനുശാസനം സകർമ്മക ക്രിയയായതുകൊണ്ട് അതിനൊരു കർമ്മമുണ്ട്, അതാണ് ശബ്ദം. അതിന് കടുത്ത കർമ്മ കൃതി പ്രകാരം കർമ്മത്തിൽ ഷഷ്ടി വന്നു, ശബ്ദാന അനുശാസനം. പിന്നെ ഒരു ക്രിയ ആയതുകൊണ്ട് തന്നെ ഫലവ്യാപാരിയോർ ധാതു. ആരാ അനുശാസിച്ചത്? ആചാര്യൻ. അപ്പോൾ ആചാര്യൻ എന്ന് പറയുന്നിടത്ത് ശേഷ വിഭാഷ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കർത്താവിൽ വികല്പമായിട്ട് ഷഷ്ടി വരാം. കൃതന്ത യോഗം മതി. പക്ഷെ അതിനൊരു നിയമമുണ്ട്. എന്താണ്? കർത്താവിന് ഷഷ്ടി വരണമെങ്കിൽ കൃതന്തത്തിന്റെ യോഗം പറഞ്ഞു. ഇവിടെ ഏതാണ് കൃതന്തം? അനുശാസനം. ഷഷ്ടി വന്നു. ഷഷ്ടി വരാത്ത പക്ഷത്തിൽ എന്തുവരും? എങ്ങനെ? കർത്തൃകർണിഹോത്രീയ. അപ്പോൾ ആചാര്യണ എന്ന് പറഞ്ഞാലും ആചാര്യസ്യ എന്ന് പറഞ്ഞാലും എന്താണോ ഇത്? കാരകഷ്ടി, കാരക വിഭക്തിയാണ്. ആചാര്യണ എന്ന് പറയുന്നത് തൃതീയ, ആചാര്യസ്യ എന്ന് പറയുന്നത് കാരക ഷഷ്ടി. ശരിയുടെ കർത്തൃത്വത്തിന്റെ വിവക്ഷയില്ല. ആചാര്യണ എന്ന് പറയുന്നത് കർത്തൃത്വ വിവക്ഷയില്ല. എന്നാ എന്തുവരും? ഷഷ്ടി വരാം. പിന്നെ ആചാര്യസ്യ, ആചാര്യസ്യ എന്താ വ്യത്യാസം? ആചാര്യണ എന്ന് പറയുന്നത് കർത്താവാണ്. കർത്തൃകർണയോ തൃതീയ, അതിന്റെ കർത്താവിന്റെ വിവക്ഷയില്ല. അപ്പൊ എന്തുവരും? ഷഷ്ടിശേഷ പ്രകാരം ഷഷ്ടി വന്നു കഴിയും. മറ്റതും ആചാര്യസ്യ. എന്താ വ്യത്യാസം? ആ ശാബ്ദബോധത്തിൽ വൈലക്ഷണ്യം എന്ന് പറയും. വ്യത്യാസമുണ്ട്. ഒന്ന് സംബന്ധത്തെ ബോധിപ്പിക്കുന്നു, മറ്റൊന്ന് കാരകത്തെ ബോധിപ്പിക്കുന്നു. അങ്ങനെ വ്യത്യാസം. എങ്ങനെ? വാക്യം കണ്ടതിനെ അറിയാൻ പറ്റില്ല. വാക്യം കണ്ടാലും നമുക്കറിയാൻ പറ്റും. ഇപ്പോ ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ആ വാക്യത്തിൽ നിന്ന് ശാബ്ദബോധം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാവും. ശബ്ദബോധ പ്രക്രിയ പഠിച്ചിരിക്കുമ്പോൾ, കാരണം അത് വിവക്ഷയ്ക്കനുസരിച്ചല്ലേ ഭർത്താവ് എന്ന് കരുതി അതിൻ്റെ അർത്ഥം പറയുന്നതും, അല്ല ഇത് സംബന്ധമാണെന്ന് കരുതി അർത്ഥം പറയുന്നതിനും വ്യത്യാസം വരെയില്ല. ആ വ്യത്യാസം എന്ന് പറയുന്നത് വിവക്ഷയ്ക്കനുസരിച്ച് വരുന്നതാണ്. പറയുന്ന ആള് എന്നതാണ് തീരുമാനിച്ചതെന്ന് വായിക്കുന്ന ആള് തീരുമാനിക്കേണ്ടി വരും. അതിലെ വ്യാഖ്യാനം പലതാകുന്നു. എഴുതിയ ആള് ഇന്നതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വായിക്കുന്ന ആള് തീരുമാനിക്കുന്നു, ഇല്ലെങ്കിൽ എഴുതുന്ന ആള് എന്ന് പറയണം. ഇത് കർത്തരി ഷഷ്ടി, ഇത് ജേഷേ ഷഷ്ടി എന്നൊക്കെ പറയണം. അങ്ങനെ പറയാത്തടത്തോളം കാലം എന്ത് ചെയ്യും? വായിക്കുന്ന ആള് തീരുമാനിക്കും ഇത് പറഞ്ഞ ആളുടെ വേഷ ഇന്നതാണോ, വേറെ വഴിയില്ല. അങ്ങനെ പറയുന്ന ആള് ഇന്നതാണ് പറഞ്ഞതെന്ന് തീരുമാനിക്കുന്നിടത്താണ് വ്യാഖ്യാന ഭേദങ്ങൾ വരുന്നത്. മനഃപൂർവ്വം ആൾക്കാരെ വഴക്കുണ്ടാക്കുന്നതല്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒരാൾ പറയും ഇതെന്താണ് ശേഷി ഷഷ്ടിയാണെന്ന് ഒരാൾ പറയും, വേറെ ആൾ പറയണ്ട ഇത് കർത്തരി ഷഷ്ടിയാണ്. രണ്ടുപേർക്കും അത് പറയുന്നതിനുള്ള പിന്നെ അവരുടെ യുക്തിയും ബുദ്ധിയും സാഹചര്യവും വെച്ച് മനസ്സിലാക്കണം. ഇവിടെ ഉഭയോഹ പ്രാപ്തി യസ്മിൻ കൃതി എന്ന് പറഞ്ഞതിനൊരു പ്രയോജനമുണ്ട്. എന്താണ്? രണ്ടും പ്രാപ്തമാകുന്നത് യസ്മിൻ എന്ന് പറയുന്നത് എന്താണ്? ഏകവേനമാണ്. ഒരു കൃതി ഇരിക്കും, അപ്പോഴാണ് ഈ നിയമം വരുന്നത്. കർമ്മത്തിലെ ഷഷ്ടി വരാവൂ, കർത്താവിൽ ഷഷ്ടി വരാൻ പാടില്ല. രണ്ട് കൃതി ഉണ്ടെങ്കിലോ എന്ന് വെച്ചാൽ രണ്ട് കൃതന്ധങ്ങൾ ഉണ്ടെങ്കിലോ കർമ്മത്തിനും വരാം കർത്താവിനും വരാം. ആശ്ചര്യം ഇതം, ഇത് വളരെ ആശ്ചര്യമാണ്. ഓദനസ്യ പാകോ ബ്രാഹ്മണാനാംച പ്രാദുർഭാവ. സാർ നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ അതുപോലെ ഞാൻ പറയും, ഭക്ഷണമൊക്കെ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഇതുവരെ ആൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, എവിടുന്നോ മണം പിടിച്ചു വന്നിരിക്കുന്നു തിന്നാനായി എന്ന് പറയാറുണ്ട്. കാരണം ജോലി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന അവർ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കറങ്ങി നടന്ന ഒരാൾ എന്ത് ചെയ്തു? അവിടെ കഴിക്കാനായിട്ട് എത്തിച്ചേരും. ആണ് പറയുന്നത് ആശ്ചര്യം ഇതം, ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നല്ലോ. എന്താണ് ഓദനസ്യ പാക? അവിടെ നോക്കുക, പാക എന്ന് പറയുന്നത് കൃദന്തമാണ്. എന്തിനെ പാകം ചെയ്തു? ഓദനം. അവിടെ എന്ത് ചെയ്തു? കർമ്മണി ഷഷ്ടി വന്നു. കർത്തൃകർമ്മണോഹോ കീർത്തി. കർമ്മത്തിൽ ഷഷ്ടിയുണ്ട ഉടൻ മനസ്സിലാക്കിക്കൊണ്ടോ? എന്താണ് ഉടൻ നോക്കണം, അവിടെ ഏതെങ്കിലും കൃതന്ധം ഉണ്ടോ? കൃതന്ധം ഉണ്ടെങ്കിൽ വരുന്ന എങ്ങനെയായിരിക്കും? കൃതന്ധമില്ലെങ്കിൽ വിവക്ഷയില്ല, ഷഷ്ടി ശേഷ. അങ്ങനെ മനസ്സിലാകും. അപ്പൊ അവിടെ കർമ്മത്തിൽ എന്ത് ചെയ്തു? ഷഷ്ടി വന്നു. അടുത്ത് ബ്രാഹ്മണാനാംച പ്രാദുർഭാവ, ബ്രാഹ്മണരുടെ പ്രാദുർഭാവം എല്ലാം എവിടുന്നോ എന്തോ അവിടെ പ്രാദുർഭവിച്ചു. എവിടെ? ഭക്ഷണം പാകം ചെയ്തിടത്ത്. കാരണം ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ഭിക്ഷ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ ദൂരെ എവിടെ നിന്ന് മണം പിടിച്ച് അവിടെ എത്തിച്ചേർന്നു. ബ്രാഹ്മണാനാം പ്രാദുർഭാവ. പ്രാദുർഭാവം എന്ന് പറയുന്നത് എന്താണ്? കൃതന്ധമാണ്. അതിന്റെ ആരുടെ പ്രാദുർഭാവം? ബ്രാഹ്മണന്റെ. ബ്രാഹ്മണനിൽ എന്തു വന്നു? ഷഷ്ടി വന്നു. നാച്ചുരമിതം ഓദനസ്യ പാകോ ബ്രാഹ്മണാനാംച പ്രാദുർഭാവം നമ്മുടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ എന്താണ് ആ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്? ഇവിടെ ഉഭയോഹോ പ്രാപ്തിർ യസ്മിൻ കൃതി എന്ന് പറഞ്ഞിടത്ത് ഒരു കൃദന്തത്തിന്റെ യോഗത്തിലാണെങ്കിലേ ഈ സൂത്രം പ്രവർത്തിക്കത്തുള്ളൂ, എന്നു വെച്ചാൽ കർത്താവിൽ ഷഷ്ടിയെ നിഷേധിക്കത്തുള്ളൂ. അവിടെ രണ്ട് കൃദന്തങ്ങളുണ്ടെങ്കിൽ ഒന്ന് കർത്താവിനോടും ഒന്ന് കർമ്മത്തോടും അന്വയിച്ചാൽ കർത്താവിനും ഷഷ്ടി വരും, കർമ്മത്തിനും ഷഷ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ ഉഭയോഹോ പ്രാപ്തി എന്ന് മതിയായിരുന്നു, ഷഷ്ടി സമാസം മതിയായിരുന്നു. പക്ഷെ ബഹുവ്രീഹിയാക്കി അതുകൊണ്ടാണ് ഉഭയോഹോ പ്രാപ്തി യസ്മിൻ കൃതി എന്ന് ബഹുവ്രീഹിയാക്കിയതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു? ആ പറഞ്ഞ ഉദാഹരണത്തില് ഇതുപോലെ എന്താണ് മഹിം രോചത്തെ ഓദനസ്യ ഭോജനം ദേവദത്തേന. വേറെ ഉദാഹരണമാണ്. ഇവന്റെ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. മഹിം രോചത്തെ, ചതുർത്ഥി ഒന്ന് എങ്ങനെയാണ്? ചെറുത്ഥാനാം പ്രിയമാണ്. ഓദനസ്യ ഭോജനം, ഭോജനം എന്ന് പറയുന്ന എന്ത്? കൃദന്തം. അതിന്റെ കർമ്മമായി എന്ത്? ഓദനം. അത് വന്നു ദേവദത്തേന, അവിടെ കർത്താവിൽ തൃതിയാവുന്നു. കർത്തകർമ്മ കൃതി പ്രകാരം കർത്താവിൽ ഷഷ്ടി വരേണ്ടാണ്, അതിനെ നിഷേധിച്ചു. അപ്പോ മുഖ്യം രോചത്തെ ഓദനസ്യ ഭോജനം അല്ലെങ്കിൽ അന്നസ്യ ഭോജനം ദേവദത്തേന. ആശ്ചര്യമിതം പയസ പാനം ദേവദത്തേന. ആശ്ചര്യമിത, ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നുണ്ടോ? എന്താണോ പയസഹപ്പാനം, ഇവന്റെ പാല് കൂടി ഭയങ്കര അതിശയമായിരിക്കുന്നു. ദേവദത്തേന പാനം എന്ന് പറയുന്നത് എന്തായി? കൃദന്തം. അതിന്റെ കർമ്മം എന്തായി? ഷഷ്ടി എങ്ങനെ? പയസഹപ്പാനം ദേവദത്തേന. അതെല്ലാം ഉഭയപ്രാപ്ത കർമ്മണിയില് കർത്താവിൽ ഷഷ്ടിയെ നിഷേധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞത് രണ്ട് കൃദന്തങ്ങൾ വരികയാണെങ്കിൽ അവിടെ അത് പ്രധാനപ്പെട്ടാണ്, ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. തസ്യജ വർത്തമാനേ, വർത്തമാന തസ്യ തസ്യ യോഗേ ഷഷ്ടി സ്യാത് ന ലോക ഇതി നിഷേധസ്യ അപവാദ. അതായത് കർത്തൃകർമ്മണി കർത്തൃകർമ്മണോ കൃതി എന്ന് പറയുന്ന സൂത്രപ്രകാരം വിധിക്കുന്ന ഷഷ്ടിയെ നിഷേധിക്കുന്ന ഒരു സൂത്രമുണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ. ഇന്നോ ന ലോകാവ്യ നിഷ്ഠ ഫലർത്ഥ തൃണ എന്ന് പറയുന്ന ഒരു സൂത്രം ഇനി വരും. ഇന്ന ലോകാവ്യ നിഷ്ഠ ഫലർത്ഥ തൃണ അടുത്ത പേജിലുണ്ട്. അതിനെ നിഷേധിക്കുന്ന, അങ്ങനെ നിഷേധിക്കുന്ന ചില സ്ഥലങ്ങളിൽ വീണ്ടും വിധിക്കുകയാണ് തസ്യജ വർത്തമാനെ. അപ്പൊ കർത്തൃകർമ്മണോഹോ കൃതി എന്നുള്ള സൂത്രപ്രകാരം കൃതന്തത്തിന്റെ യോഗത്തിൽ കർത്താവിലോ കർമ്മത്തിലോ ഷഷ്ടിയെ കണ്ടില്ലെങ്കിൽ മനസ്സിലാക്കണം അതിനെല്ലാം ലോകാവ്യ നിഷ്ഠാഫലർത്ഥത്തിൽ നാം നിഷേധിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് വരാത്തത്. ധാരാളം സ്ഥലങ്ങളിലും നിഷേധിക്കും. ഇപ്പൊ അമ്പിയം വന്നു കഴിഞ്ഞാൽ അവിടെ കർത്തൃകർമ്മണോ കൃതി പ്രകാരം ഷഷ്ടി വരത്തില്ല എന്റെ യോഗത്തിൽ. നിഷ്ഠ ത നിഷ്ഠയാണ്, തക്തവതു നിഷ്ഠ തായും തവതു ഗ്രാമം ഗതവാൻ, കർത്തരിയിലാ വരുന്നത്. തവതു പ്രത്യയം, അത് നമ്മൾ സാമാന്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഗ്രാമം ഗതവാൻ, പുഷ്പം ദൃഷ്ടവാൻ, പയ പീതവാൻ, അന്നം ഭുക്തവാൻ, ഇങ്ങനെ ധാരാളം ഉപയോഗിക്കുന്നതാണ് കർത്തരി നിഷ്ഠ എന്ന് പറയും. തവത് പ്രത്യയാന്തം. അതുപോലെ തന്നെ ത, തയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിൽ വരാം, കർമ്മത്തിൽ വരാം, ഭാവത്തിലും വരാം, പിന്നെ ഭൂതം വർത്തമാനം ഭാവി മൂന്ന് കാലത്തിലും വരാം. ഭാവിയിൽ അപൂർവമാണ്, എന്നാലും വരാം. തയുടെ പ്രത്യേകതകളാണ്. പിന്നെ ആദികർമ്മണി, ഒരു കർമ്മത്തിൻ്റെ തുടക്കത്തെ കാണിക്കാൻ വേണ്ടി വരാം. പിന്നെ പലതരത്തിലും കൃത്യപ്രത്യം വരാം. രാമേണ ഗംഗ ഗത, ഗത എന്ന് പറയുന്നത് നിഷ്ഠാപ്രത്യാന്തമാണ്. രാമൻ ഗംഗയിൽ പോയെന്ന് പറയുന്നതിന് ഇങ്ങനെയാ പറയുന്നത്, എന്താണോ രാമേണ ഗംഗ ഗത, ഗംഗാ ശ്രേണിംഗ് ആയതുകൊണ്ട് ഗത. ഇത് തന്നെ ഈ ത ഉപയോഗിച്ച് വേറെ രീതിയിലും പറയാം, എന്താണോ ത ഉപയോഗിച്ച് രാമ ഗംഗാം ഗത, രാമ ഗംഗാം ഗത. എന്തുകൊണ്ട് ഇവിടെ നിഷ്ഠ വന്നിരിക്കുന്നത് കർത്തരി നിഷ്ഠയാണ്? കർമ്മണി നിഷ്ഠ വന്നുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, രാമേണ ഗംഗ ഗത. പക്ഷെ അതേ ഗത ശബ്ദം കർത്തരർത്ഥത്തിൽ വരികയാണെങ്കിൽ എങ്ങനെ പറയും? രാമ ഗംഗാം ഗത. ഗതവാനെന്ന് പറയുന്ന ഇപ്പോ തവത് പ്രത്യയം വരും, അതും കർത്തരിയിലാണ്. ആ തവത് പ്രയോഗിക്കുന്നത് പോലെ തന്നെ എന്താണ് കർത്തരി തപ്രത്യവും പ്രയോഗിക്കാം. ഇനി ഗമധാതു സകർമ്മകമാണ്. സകർമ്മക ധാതുക്കളിൽ നിന്ന് കർത്താവിനും കർമ്മത്തിലുമാണ് തപ്രത്യം വരുന്നത്. ഭാവത്തിൽ വരാൻ പാടില്ല, പക്ഷെ ഗമധാതു നിന്ന് വേണ്ടി വന്നാൽ ഭാവത്തിലും പ്രയോഗിക്കും. ഹംസസ്യ ഗതം, ഹംസസ്യ ഗതം എന്ന് വെച്ചാൽ ഗമനം, ഹംസത്തിന്റെ ഗമനം. അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, സകർമ്മക ധാതുവാണ്, പക്ഷെ ഗമധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിൽ പ്രത്യേകം വന്നു. സാധാരണ ഭാവാർത്ഥത്തിൽ വരുന്നത് അകർമ്മ ധാതുക്കളിൽ നിന്നാണ്. തേന ഹസിതം അവിടെ എങ്ങനെയാ വന്നത്, ഭാവാർത്ഥത്തിലാണ്. അവൻ ചിരിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവൻ ചിരിച്ചു. തേന ഹസിതം, തേന സുപ്തം, അവൻ ഉറങ്ങി, ഭാവാർത്ഥത്തിലാണ്. ഇങ്ങനെ ഭാവാർത്ഥ അവിടെയൊക്കെ നിഷ്ഠാപ്രത്യാന്തങ്ങളാണ്. സാധാരണ ഭാവം വരുന്നത് അകർമ്മക ധാതുക്കളിൽ നിന്ന്, കർത്തരിയിലും വരാം ഭാവത്തിലും വരാം. അങ്ങനെ വരുന്നിടത്ത് ആ നിഷ്ഠാപ്രത്യം, തക്തവിനെ നിഷ്ഠാപ്രത്യങ്ങൾ എന്ന് പറയുന്നത്, അതിന്റെ യോഗത്തിൽ കാരകങ്ങൾ എങ്ങനെ വരുന്നു എന്നാണ് അടുത്ത് പറയുന്നത്.